അധ്യായം 37. അസ്വാഫാത്ത്, മക്കയിൽ അവതരിച്ചത്. ഈ അധ്യായത്തിലെ ആദ്യ വചനത്തിൽ നിന്നാണ് സ്വാഫാത്ത് എന്ന പേര് വന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാഫാത്ത് സഫ, ശരിക്ക് അണിനിരന്നു നിൽക്കുന്നവരും. فالزاجرات زجرا فالتاليات ذكرا, എന്നിട്ട് ശക്തിയായി തടയുന്നവരും എന്നിട്ട് കീർത്തനം ചൊല്ലുന്നവരുമായ മലക്കുകളെ തന്നെയാണ് സത്യം. ان الهكم لواحد, തീർച്ചയായും നിങ്ങളുടെ ദൈവം ഏകൻ തന്നെയാകുന്നു. رب السماوات والارض وما بينهما ورب المشارق, അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവും ഉദയസ്ഥാനങ്ങളുടെ രക്ഷിതാവും ആയിട്ടുള്ളവൻ. തീർച്ചയായും അടുത്തുള്ള ആകാശത്തെ നാം നക്ഷത്രാലങ്കാരത്താൽ മോടിപിടിപ്പിച്ചിരിക്കുന്നു. وَحِفْظًا مِنْ كُلِّ شَيْطَانٍ مَارِدٍ, ധിക്കാരിയായ ഏതു പിശാചിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു. لَا يَسْمَعُونَ إِلَى الْمَلَإِ الْأَعْلَى وَيُقْذَفُونَ مِنْ كُلِّ جَانِبٍ, അത്യുന്നതമായ സമൂഹത്തിന്റെ നേരെ പിശാചുക്കൾക്ക് ചെവി കൊടുത്തു കേൾക്കാനാവില്ല. എല്ലാ വശത്തുനിന്നും അവർ എറിഞ്ഞു ഓടിക്കപ്പെടുകയും ചെയ്യും. ബഹിഷ്കൃതരായിക്കൊണ്ട് അവർക്ക് ശാശ്വതമായ ശിക്ഷയുമുണ്ട്. പക്ഷേ ആരെങ്കിലും പെട്ടെന്ന് വല്ലതും റാഞ്ചിയെടുക്കുകയാണെങ്കിൽ തുളച്ചു കടക്കുന്ന ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ്. ആകയാൽ നബിയെ, നീ ആ നിഷേധികളോട് അഭിപ്രായം ആരായുക. സൃഷ്ടിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് അവരെയാണോ, അതല്ല നാം സൃഷ്ടിച്ചിട്ടുള്ള മറ്റു സൃഷ്ടികളെയാണോ? തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പശിമയുള്ള കളിമണ്ണിൽ നിന്നാകുന്നു. പക്ഷേ നിനക്ക് അത്ഭുതം തോന്നി, അവരാകട്ടെ പരിഹസിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഉപദേശം നൽകപ്പെട്ടാൽ അവർ ആലോചിക്കുന്നില്ല. അവർ ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും തമാശയാക്കി കളയുന്നു. അവർ പറയും, ഇത് പ്രത്യക്ഷമായ ഒരു ജാലവിദ്യ മാത്രമാകുന്നു എന്ന്. അവർ പറയും, മരിച്ച് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമോ? ഞങ്ങളുടെ പൂർവപിതാക്കളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? പറയുക, അതെ, അന്ന് നിങ്ങൾ അപമാനിതരാവുകയും ചെയ്യും. فإنما هي زجرة واحدة فإذا هم ينظرون. എന്നാൽ അത് ഒരു ഘോര ശബ്ദം മാത്രമായിരിക്കും. അപ്പോഴതാ അവർ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു. وقالوا يا ويلنا هذا يوم الدين. അവർ പറയും, അഹോ ഞങ്ങൾക്ക് കഷ്ടം, ഇത് പ്രതിഫലത്തിന്റെ ദിനമാണല്ലോ. هذا يوم الفصل الذي كنتم به تكذبون.